ഹാഹാകാരോ മഹാനാസീ ത്രൈലോക്യേ വിസ്മയാവഹ വേദവേദാന്ത ഘോഷൈശ്ച ഗീതാപാഠൈർവിബോധിതം ഭക്തിജ്ഞാന വിരാഗാണാം നോദതിഷ്ഠത്വികം യദാ ഉപായോ നാപരോസ്തീതി കർണേ കർണേ ജപഞ്ജനാഃ. ദ്വയോഃ ശ്ലോകയോഃ സമവായേന അർത്ഥഃ വക്തവ്യഃ ഭവതി. ഹാഹാകാരഃ മഹാൻ ആസീത് ത്രൈലോക്യേ മഹാൻ ഹാഹാകാരഃ ആസീത് വിസ്മയാവഹഃ. ഹാ ഹാ അയം മഹാൻ വിസ്മയഃ ഇതി. കോയം വിസ്മയഃ വേദവേദാന്തഘോഷൈഹി ഗീതാപാഠൈഹി വിബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം ത്രികം ന ഉദതിഷ്ഠത്. ഗീതാപാഠൈഹി വേദവേദാന്തഘോഷൈശ്ച ഭക്തിജ്ഞാനവിരാഗാഃ ത്രയഃ ന ഉത്തിഷ്ഠന്തി സ്മ. തസ്മാത് ഏതേഭ്യഃ അപരഃ ഉപായഃ അത്ര കോപി ലോകേ നാസ്തി ഇതി ജനാഃ സർവേ കർണേ കർണേ അജപൻ രഹസ്യതയാ അബ്രുവന്. യദി വേദൈർ വേദാന്തൈശ്ച ഗീതാപാഠൈശ്ച ഏതേ ന ബുദ്ധ്യന്തി കിം അന്യത് കർമ്മ കർത്തവ്യമസ്തി നാന്യത് വർത്തതെ ഖലു ലോകേ ഇതി ജനാഃ ഏകൈകം വദന്തി സ്മ.